പ്രാചീനമായ നിരവധി ശാസ്ത്രങ്ങൾ ഇതേ വിഷയത്തെ കുറിച്ച് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെ ആ ശാസ്ത്രങ്ങളുടെ വളരെ സാരമായ കാര്യങ്ങൾ ഗുരു ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും അതാണ് ഗുരു ഈ കൃതികളിലൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാത്ത വ്യാഖ്യാതാക്കളുണ്ട്. നമ്മുടെ ഗുരുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഗുരുവിനങ്ങനെ പഴയ ഏതെങ്കിലും ഒരു ശാസ്ത്രം മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യവും ഗുരു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം അറിയാമായിരുന്നു. ജനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പറയാനും ഏതെങ്കിലും ഒരു ശാസ്ത്രം ഗുരുവിനോട് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞു പഴയ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരുടെ പേര് ഗുരുവിനോട് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ക്ഷോഭിക്കുന്ന ആൾക്കാർ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതും അംഗീകരിക്കാത്തവരുണ്ട്. വാസ്തവം എന്താണെന്നുള്ള അവർക്ക് ഈ അറിവിന്റെ ചരിത്രം എന്ന് പറയുന്നത് ചിന്തിക്കാത്തവരാണ്. മനുഷ്യ സമൂഹത്തിന് അറിവുണ്ടായത് ക്രമമായിട്ടാണ്, ക്രമികമായിട്ടാണ്. അത് മനുഷ്യ പരിണാമം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ആദ്യം എല്ലാ അറിവും ഉണ്ടായി, പിന്നെ ഇല്ലാതായതല്ല. ആദ്യം ക്രമേണ ക്രമേണ അറിവുണ്ടായി, അത് വികസിച്ച് വികസിച്ച് ഇന്നത്തെ നിലയിലെത്തിയതാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പൂർവികന്മാരോട് അറിവിന്റെ കാര്യത്തിൽ ഒരു കടപ്പാടുണ്ട്. മുമ്പുള്ളവർ അറിഞ്ഞതിനോടുകൂടി കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഭേദഗതി വരുത്തുകയോ ഒക്കെ ചെയ്താണ് മനുഷ്യൻ അറിവിൽ പുരോഗമിക്കുന്നത്. ഇതൊക്കെ ഒരു വസ്തുനിഷ്ഠമായ ബോധ്യങ്ങളാണ്. പക്ഷെ ഈ ഫാൻസുകൾ അതൊന്നും അംഗീകരിക്കത്തില്ല. അങ്ങനെയൊന്നുമല്ല, അറിവെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു ഭൂതോദയം പോലെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അറിവിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് വ്യത്യാസം വരും. ഒരു ക്ലാസ്സിലിരിക്കുന്ന 10 വിദ്യാർത്ഥികൾ 10 തരത്തിലായിരിക്കും ഉൾക്കൊള്ളുന്നത്. അതിന് ശേഷി കൂടുതലും കുറഞ്ഞവരൊക്കെ കാണും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. എന്നാലും അവിടെ അടിസ്ഥാനപരമായ ഒന്നുണ്ട്. എന്താണോ, എല്ലാവരും ഓരോരോ ക്ലാസ്സുകളിലിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവിനെ പോലെയുള്ള ദിഷണാശാലികളും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കും, വളരെ സൂക്ഷ്മമായി ഗ്രഹിക്കും. അതെല്ലാവർക്കും അത് സാധിക്കത്തില്ല. എന്നുവെച്ചാൽ നിങ്ങൾ 100 ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഗുരുവിനെ പോലെയുള്ള ഒരാൾ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. 100 ആവശ്യം വരത്തില്ല. നമ്മൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചാലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അവരെ പോലെയുള്ള ആൾക്കാർ പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കും, ഉൾക്കൊള്ളും. ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളും. അതൊരു ശേഷിയാണ്. അത് സഹോദരനെ ഇപ്പം പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരനയ്യപ്പം പറഞ്ഞായിട്ട് വേറൊരാൾ രേഖപ്പെടുത്തി. ഞങ്ങളെയൊക്കെ പോലെയുള്ള പുതുതലമുറയിൽ നിന്ന് ഗുരു പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എന്ന് ഇന്ന് പലരും പറയുന്നുണ്ട്. അത് ശരിയല്ല. മറിച്ച് ഗുരു എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അത് പൂർണമായി ഗുരുവിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ രേഖപ്പെടുത്തി. ആ പറയുന്നതിലൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഗുരുവിന്റെ ചുറ്റുമുണ്ടായിരുന്ന പുതിയ തലമുറ അവർ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ആ രീതിയിലല്ല ഗുരു കാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. അതിനർത്ഥം ഗുരു ചുറ്റുപാടുകളിൽ നിന്നും ഒന്നും ഗ്രഹിക്കാൻ കഴിയാത്തവരും ഒരു പ്രതിമ പോലെ ഒരാളെന്നുള്ളതാണ്. ഗുരുവും എല്ലാ മനുഷ്യരെയും പോലെ എന്താണ് ദൈവമായ ഘടനയ്ക്കുള്ള ആളെയാണ്. ശരീരവും ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും വിചാരവും വികാരവും എല്ലാം ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഗ്രഹിക്കുന്നതിന് വ്യത്യാസം. ഈ ചുറ്റും കൂടിയിരുന്നവരെന്താണോ ഗ്രഹിച്ചിരുന്നത് അവരിൽ നിന്നും ഗുരു അവർ ഗ്രഹിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. അതാണ് അവർക്ക് ഗുരുവിനൊപ്പം എത്താൻ കഴിയാത്തത്. അതെല്ലായിടത്തു നിന്നും ഗ്രഹിക്കുന്നു. അതാണ് സൂക്ഷ്മദൃഷ്ടി എന്ന് പറയുന്നത്. സൂക്ഷ്മമായി ഗ്രഹിക്കുന്നു. അപ്പോ ഗുരു എന്താണ് ഗ്രഹിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവർ ഗ്രഹിച്ച് കൂടുതൽ അവരിൽ നിന്ന് തന്നെ ഗ്രഹിക്കുന്നു, എല്ലായിടത്തു നിന്നും ഉൾക്കൊള്ളുന്നു. അതാണ് ജീനിയസുകളുടെ ഒരു രീതി. അതുകൊണ്ട് പഴയതിൽ നിന്നും ഉൾക്കൊണ്ടിട്ട് പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, ചുറ്റുപാടുകളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് എങ്ങനെ ഏത് രീതിയിലൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അതാണ് പ്രശ്നം. അതിനുദാഹരണമാണ് ദത്താത്രേയന്റെ കഥയൊക്കെ പറയുന്നത്. ദത്താത്രേയൻ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിൽ നിന്നും അനേകം വിഷയങ്ങൾ പഠിച്ചു. പക്ഷെ മറ്റുള്ളവർക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. ആധ്യാത്മികമായ ഒരുപാട് രഹസ്യങ്ങൾ പഠിച്ചു എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന്. വിശേഷിച്ചൊരു ഗുരുവിന്റെ ആവശ്യം വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെയാണ്. അപ്പോ പഴയതിൽ നിന്ന് എന്തെങ്കിലും ഗുരു മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് ഗുരുവിന് നാണക്കേടാണ്. ഗുരുവിന്റെ മഹത്വം കുറഞ്ഞു പോകും എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ സങ്കുചിതമായൊരു ചിന്തയാണ്. അങ്ങനെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞു. നിങ്ങളിതൊക്കെ പറയുമ്പം ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ചോദ്യം ചെയ്യും, അതെങ്ങനെ സാധിക്കും? ഒരു സർവജ്ഞനല്ലേ, പിന്നെ ആരിൽ നിന്ന് എന്ത് പഠിക്കാനും? ഗുരുവിന്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്ന് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. ഗുരുവിന്റെ കാലത്തിൽ ഗുരുവിന്റെ ചുറ്റുപാടുമുള്ള ഒരു ഗുരുവിനെ എങ്ങനെയാണോ ഉൾക്കൊണ്ടത് മനസ്സിലാക്കിയത്, അതുപോലെ ആയിരിക്കില്ല വരും തലമുറ ഗുരുവിനെ മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു. കാരണം കാഴ്ചപ്പാട് മാറി. അപ്പോ പഴയ രീതിയിൽ ഗുരുവിനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പം വരും തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിൽ വേണം ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ അവതരിപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം. അവരുടെ ചിന്താഗതികൾ കാഴ്ചപ്പാടുകളെല്ലാം മാറുകയാണ്. നമ്മളേതോ ഒരു പഴയ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് ചില പഴയ അവതരണങ്ങളിൽ ഭ്രമിച്ചിട്ട് അതുപോലെയാണ് ലോകത്തിനോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് അധികാരം പറയാൻ പറ്റില്ല. അപ്പോൾ ഗുരുവിന് എപ്പോഴും ഒരു ആധുനിക ഭാവം ഉണ്ടായിരുന്നു. വളരെ പഴഞ്ചൻ ആശയങ്ങളെ പോലും ഗുരു ഒരു ആധുനിക രീതിയിലാണ് അവതരിപ്പിച്ചത്. അത് മുന്നോട്ട് അത് അങ്ങനെ തുടർന്നു പോയാലേ സമൂഹത്തിന് പിന്നെ അത് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെ സമൂഹത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നു. അതുകൊണ്ട് ഈ പിടിവാശികൾ എന്താണ്, അങ്ങനെ പഴയതിൽ നിന്ന് ഗുരു എന്തെങ്കിലും ഉൾക്കൊണ്ടുവന്ന് എന്ന് വന്നാൽ അത് ഗുരുവിനെ സംബന്ധിച്ച് അതൊരു കുറച്ചിലാണ്, ഗുരു അങ്ങനെയുള്ള ആളല്ല. എന്നെല്ലാം പറയുന്നത് വളരെ ബാലിശമായൊരു ചിന്താഗതിയാണ്. അങ്ങനെയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവിന് കൂടുതൽ സ്വീകാര്യത കിട്ടും, മഹത്വം വർദ്ധിക്കുമെന്നൊക്കെ കരുതിയ ആൾക്കാർ പറയുന്നു. അതിനൊന്നും അർത്ഥമില്ല. ഒരുപാട് ഗുരുവിന്റെ ജീവിതത്തിലും ഗുരുവിന്റെ പ്രവൃത്തിയിലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗുരു മാറിക്കൊണ്ടിരിക്കുന്നില്ല, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മാറാത്ത ഒരു അറിവല്ല ഗുരുവിനുണ്ടായിരുന്നുള്ളത്. പിന്നെ ഈ തത്വചിന്തയെ കുറിച്ച് പറയുമ്പോൾ ഗുരു പറഞ്ഞ ഒരു പഴയ തത്വചിന്തയാണ്, അതിനൊന്ന് പുതുക്കി അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അതിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഗുരു വരുത്തി, അത് ശരിയാണ്. പക്ഷെ അതിന്റെ ഒറിജിനൽ സോഴ്സ് കിടക്കുന്നത് പഴമയിലാണ്, അതിന് ഒരു സംശയമില്ല. അപ്പോ ഗുരു ഇവിടെ പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞെന്താണ് കാര്യം, സങ്കല്പമാണ് ബാഹ്യമായ പ്രപഞ്ചം. സങ്കല്പം കൊണ്ട് സ്ഥൂല പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. അപ്പൊ അത് ഈ ഉള്ളു പുറം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ്, അകവും പുറവും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. സ്ഥൂലമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് ഉള്ളു പുറം എന്നുള്ള ഒരു അനുഭവമുണ്ട്. നമ്മുടെ ശരീരത്തിന് പുറത്ത്, ശരീരത്തിന് പുറത്ത് രോമങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നു. ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയമുണ്ട്, കരളുണ്ട്. ഉള്ളും പുറമും എന്ന് പറയുന്നത് സ്ഥൂലമായ വസ്തുക്കളെ സംബന്ധിച്ച് തന്നെ. അതുപോലെ സ്ഥൂലമായ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും ഉള്ളും പുറവും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഈ സ്ഥൂലമായ പ്രപഞ്ചത്തിന്റെ ഉള്ളെന്ന് പറയുന്നത് എന്താണ്? സ്ഥൂലമായ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളെന്ന് പറയുന്നതാണ് സങ്കല്പം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തോ ഉള്ളത് അതാണ് പുറമേ കാണുന്നത്. പുറമേ എന്താണോ ഈ കാണുന്നത് അത് തന്നെ ഉള്ളു ഉള്ളിലിരിക്കുന്നു. ഇത് അദ്വൈതത്തിന്റെ ഒരു നിലപാടാണ്. ആന്തര ഇവ ബാഹ്യ, ബാഹ്യ ഇവ ആന്തര എന്ന് പറയുന്ന ഒരു നിലപാട്. ഉള്ളിലിരിക്കുന്ന എന്താണ്? സങ്കല്പം, അറിവ് ആണ്, സങ്കല്പരൂപത്തിലുള്ള അറിവ്. അതിനാണ് ഒരു പ്രതിഭ എന്ന് പറയുന്നത്. യോഗവാസിഷ്ടം തുടങ്ങുന്നതിന് ഈ പ്രതിഭയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അവിടെ നിന്നാണ് ഈ ആശയങ്ങളൊക്കെ വരുന്നത്. ഓർക്കണം, ഉള്ളിലിരിക്കുന്ന ഈ പ്രതിഭ, അതായത് സങ്കല്പം, ഈ അറിവ്, ബോധം, ചിത്തവൃത്തി, ചിത്തം, പല പേരുകളിൽ പറയും. ആ സന്ദർഭമനുസരിച്ച് ഇതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും വരാം. ഇത് തന്നെയാണ് ബാഹ്യമായി കാണുന്ന ഈ സ്ഥൂല പ്രപഞ്ചം എന്നുള്ളതാണ്. ബാഹ്യമായി കാണുന്ന ഈ സ്ഥൂല പ്രപഞ്ചം പ്രതിഭയായി ഉള്ളിലിരിക്കുന്നു. പ്രതിഭ പ്രതിഭാന്തി എന്നുള്ള അർത്ഥത്തിലാണ്. എന്നുവെച്ചാൽ അതിങ്ങനെ പ്രകടമാകുന്നു, അതുകൊണ്ടാണ് അതിന് പ്രതിഭ എന്ന് പേര് വന്നത്. ഉള്ളിലങ്ങനെ ഇരിക്കുകയല്ല, ഉള്ളിലിരുന്നു പുറമേ വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടോന്നും പുറമേ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സങ്കല്പ മനോരാജ്യം ഭാവന എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാം പുറത്തു വരുന്നില്ല. അതെല്ലാം പുറത്തു വന്നാൽ അത് വലിയ കവിതകളും സാഹിത്യങ്ങളും ഒക്കെ ആയി മാറും. ഒരുപാട് നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. അതിങ്ങനെ മനോരാജ്യമായി ഭാവനയായി ഉയർന്ന് നശിച്ചങ്ങ് പോവുകയാണ്, മന ഉള്ളിൽ തന്നെ നശിച്ചു പോവുകയാണ്. അന്ന് ഈ സ്ഥൂല രൂപത്തെ പ്രാപിക്കുന്നില്ല. പക്ഷെ പ്രതിഭ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? അത് പ്രകടമാണ്, ഈ സ്ഥൂല രൂപത്തെ പ്രാപിക്കുന്നു. ഇതാണ് അദ്വൈതിയുടെ നിലപാട് എന്ന് പറയുന്നത്. ഇതിനെ പൊതുവെ തത്വചിന്തകന്മാർ പറയുന്ന മെറ്റാ നരേറ്റീവ് എന്നാണ്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്ന ഓരോ കാഴ്ചപ്പാടുകൾ പലർക്കും പലതരത്തിലാണ്. അദ്വൈതിയുടെ മെറ്റാ നരേറ്റീവ് എന്ന് പറയുന്ന ഇതാണ്. എന്താണ് ഉള്ളിലിരിക്കുന്ന ഈ പ്രതിഭ? അത് പ്രകടമാകുന്നതാണെന്ത് പ്രപഞ്ചം. പ്രകടമാകുമ്പോൾ എന്താ പ്രത്യേകത? അതിന്റെ വിശേഷത എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒളി മുതലാം പഴം എന്നൊക്കെ പറയുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന് പറയുന്നത് ഇന്ദ്രിയ ഗ്രാഹ്യമായി തീരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് ഭാവനകൾ, ദിവാസ്വപ്നങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്തു? അതവിടെ തന്നെ അങ്ങ് പോയി, വിലയിച്ചു പോയി. അതിനൊന്നും ഇങ്ങനെ ആകാൻ പറ്റില്ല, അതൊന്നും പ്രതിഭയല്ല. ആണ് ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ ചെറിയ ചെറിയ വാക്കുകളിൽ അർത്ഥവ്യത്യാസം വരും. പക്ഷെ ചിലതങ്ങനെയല്ല. ഇങ്ങനെ പ്രകടമായി ശബ്ദസ്പർശ രൂപരസങ്ങൾ ഇതായി മാറും. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ സങ്കല്പങ്ങൾ ഒരുപാടുണ്ടാവും. എന്ന് വെച്ചാൽ ഞാനിവിടെ ഇരുന്നു കൊണ്ട് സങ്കല്പിക്കുകയാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അമേരിക്കയും യൂറോപ്പും എല്ലാം പോയി ഒന്ന് കാണണം. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സങ്കല്പിക്കുകയാണ്, ഞാൻ എനിക്കൊരു വിസ കിട്ടി, ഞാൻ ഫ്ലൈറ്റിൽ കയറി അവിടെ പോയി, അവിടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ സ്വീകരിച്ച് കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ച് അവിടെ സന്തോഷമായി അടിച്ചു പൊളിച്ച് ഞാൻ തിരിച്ചു വന്നു. ഇതെന്റെ സങ്കല്പത്തിലേ ഉള്ളൂ. എന്തുകൊണ്ട്? ഒന്നും നടന്നില്ല. ഇത് സങ്കല്പത്തിൽ വന്ന് സങ്കല്പത്തിൽ തന്നെ ലയിച്ചു പോവുകയാണ്. ഇതിനൊരു മൂർത്തിമത് ഭാവമുണ്ട്. ചിലവ് ഭാവിയിൽ നടന്നു വരും. അപ്പോൾ എന്തുകൊണ്ട് ചിലതൊന്നും നടക്കുന്നില്ല എന്നാ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രതിഭ തന്നെ ഇങ്ങനെ ആയി തീർന്നതെന്നാ പറയും. എന്തുകൊണ്ട് ഇങ്ങനെ രണ്ടു തരത്തിലിരിക്കുന്നു? കുറെ ദിവാസ്വപ്നങ്ങൾ അവിടെ നശിച്ചു പോകുന്നു, കുറെ പ്രതിഭകൾ പേരും രൂപവുമായി മാറുന്നു, ഇതൊക്കെ ആയിട്ട് മാറുന്നു പ്രതിഭ എന്ന് പറയും. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്ഥൂലമായി മാറുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു സമാധാനം ഇല്ല. ഇങ്ങനെ ഒരു ആശയത്തിൽ എത്തിച്ചേർന്നെങ്കിലും ശരിയായൊരു സമാധാനം പറയാൻ കഴിയാത്തതുകൊണ്ട് എന്ന് വിചാരിച്ച് സമാധാനമില്ലെന്നില്ല. സമാധാനം പറയുന്നത് എന്താണോ? അങ്ങനെ അതൊക്കെ ഒരു പൂർവ്വജന്മത്തിന്റെ തുടർച്ചയാണ്. അവിടെയാണ് പൂർവ്വജന്മത്തെ കൊണ്ടുവരുന്നത്. പൂർവ്വജന്മത്തെ ഇതുപോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ പൂർവ്വജന്മത്തിനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ സങ്കല്പങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചു. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ മരിച്ചു. പക്ഷെ അവിടെ ആത്മാവ് ശേഷിച്ചു, ആത്മാവിൽ സംസ്കാരം ശേഷിച്ചു. ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ സംസ്കാരം ഉദ്ബുദ്ധമായി ഉണർന്നു. വീണ്ടും ഇതൊക്കെ ഇങ്ങനെ കാണിക്കും. ഇതാണ് അദ്വൈതികളും പറയുന്ന ഒരു സമാധാനം. അതിനു വേണ്ടിയിട്ടാണ് പൂർവ്വജന്മത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു പൂർവ്വജന്മം എന്ന് പറയുമ്പോൾ അത് സ്വീകരിച്ച എന്താ ഒരു കുഴപ്പം? അത് തന്നെ ഒരു ശരിയായ സമാധാനം ഒന്ന് അംഗീകരിച്ചൂടെ? അംഗീകരിച്ച എന്തോ അതാണ് അതിന്റെ ശരി. പൂർവ്വജന്മം എന്ന തുടർച്ചയാണ് അത്. സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. പൂർവ്വജന്മത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയാണ്. അനാദിയാണ് സംസാരം എന്ന് പറയുന്നത് അതാണ്. എന്നാ പിന്നെ പൂർവ്വജന്മത്തെ ശരിയായി അങ്ങ് സ്വീകരിക്കുക, എന്താ പ്രശ്നം? പൂർവ്വജന്മത്തെ സ്വീകരിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്നുള്ളത് തന്നെ. അറിയാത്തതുകൊണ്ട് അതെന്താണോ വിശ്വാസമാണ് നമ്മുടെ. അപ്പൊ അവിടെ വിശ്വാസം തേങ്ങിയായി. ഇവിടെ അങ്ങനെയല്ല, ഇത് നമ്മുടെ അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ നമ്മുടെ അനുഭവമാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അത് നമ്മുടെ അനുഭവമാണ്. അദ്വൈതി അതേ പറയുന്നുള്ളൂ, ഇതൊക്കെ നിങ്ങളുടെ അനുഭവമാണ്. ഇതെല്ലാം അനുഭവത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പോ ഉള്ളിലിരിക്കുമ്പോൾ നിങ്ങൾ അതിനെ അനുഭവം, സങ്കല്പം എന്ന് പറയും. പുറമേ ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ കാണുമ്പോൾ അതിനെ സ്ഥൂല പ്രപഞ്ചം എന്ന് പറയും എന്ന് അനുഭവത്തിന്റെ വ്യാഖ്യാനമാണ്. അനുഭവത്തെ വിശദീകരിക്കുകയാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ പ്രപഞ്ചം എന്ന് പറയുന്ന പണ്ട് അങ്ങനെ പറഞ്ഞത്, അത് ഉള്ളിൽ. അതിനെ നമ്മൾ എന്ത് പറയുന്നു? അനുഭവം. അതിന്റെ അനുഭവമാണല്ലോ ഉള്ളിലുള്ളത്. പുറമേ വരുമ്പോൾ എന്താവും? സ്ഥൂല പ്രപഞ്ചം. അപ്പൊ ഇവിടെ ഉള്ളും പുറവും എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഞാൻ ഉള്ളും പുറവും എന്ന് പറഞ്ഞത് ശരീരത്തെ വീഴ്ച്ചിട്ടാണ്. ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയമുണ്ട്, പുറത്ത് രോമമുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളും പുറവും എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ച്? അറിവിനെ ആശ്രയിച്ചിട്ടാണ്, നമ്മുടെ സങ്കല്പത്തെ ആശ്രയിച്ചിട്ടാണ്. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്ന അറിവും അകവും പുറവും തെങ്ങും മഹിമാവാർന്ന് നിൽപ്പത്തം. മഹിമ എന്ന് പറഞ്ഞ എന്താ? എന്താണ് മഹത്വം തന്നെ. അപ്പോ അഹവും പുറവും തിങ്ങും എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? തിങ്ങുന്ന, തിങ്ങുക എന്ന് പറഞ്ഞാൽ അകത്തും പുറവും തിങ്ങുക എന്ന് ഒരേപോലെ ഇരിക്കുക. ഹാളിന്റെ അകത്തും പുറത്തും ആൾക്കാർ തെങ്ങി നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നു. അപ്പൊ അകത്തും പുറത്തും ഒരുപോലെ ഇരിക്കുന്ന മഹത്വം എന്ന് പറയുന്നത് അറിവിന്റെ മഹത്വത്തെ കുറിച്ച് പറയാം. അറിവ് അങ്ങനെയാണ്, അകത്തും പുറത്തും അത് ഒരുപോലെ ആയിരിക്കുന്നു. അകത്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? സങ്കല്പം. പുറത്തിരിക്കുമ്പോൾ എന്ത് പറയും? ബാഹ്യം പ്രപഞ്ചം. ഇതാണ് ശങ്കരായ പറയുന്നത്. ആന്തരായവ ബാഹ്യായവ ആന്തരാഹ. ഉള്ളിലുള്ളത് തന്നെയാണ് ഈ പുറമേ, പുറമേ ഉള്ളത് തന്നെയാണ് ഉള്ളില്. ഇത് അകവും പുറവും തിങ്ങുമെന്നും മലയാളത്തിൽ ഗുരു പറഞ്ഞത് പറഞ്ഞ എല്ലാവരും സമ്മതിക്കും. പക്ഷേ ഇതാണ് ആന്തരായവ ബാഹ്യാഹ ബാഹ്യായവ ആന്തര. ശങ്കരായര് പറഞ്ഞെന്ന് പറയേ അതെന്തായാലും നമ്മുടെ ഗുരു പറയത്തില്ല. നമ്മുടെ ഗുരു പറയണമെങ്കിൽ എന്തായിരിക്കും? വേറെ ആയിരിക്കും. എന്തുകൊണ്ട്? രണ്ടുപേരുടെയും ജാതി വേറെയാണ്. അതാ കാരണം, വേറൊന്നുമില്ല. രണ്ട് ജാതിപ്പെട്ടവരാണ്. പിന്നെ രണ്ടുപേരും അങ്ങനെ പറയും. അങ്ങനെ ചിന്തിക്കുന്നതാണ് സമൂഹം. അപ്പൊ സ്ഥൂലമായ പ്രപഞ്ചത്തെ ഇവിടെ അപരമായ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ്. അതിന്റെ വേറൊരു വിശദീകരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ സ്ഥൂലത്തിൽ നിന്ന്, സ്ഥൂലമെന്ന് പറയുന്നത് അതിനെ സൃഷ്ടിച്ച ശക്തിയിൽ നിന്ന് അന്യമല്ല. ആ ശക്തി എന്ന് പറയുന്നത് സൃഷ്ടാവിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ആ സൃഷ്ടാവിൽ നിന്ന് അന്യമല്ല സ്ഥൂലപ്രപഞ്ചം. ഇതും ആര് പറഞ്ഞ തന്നെ? ശങ്കരായർ പറഞ്ഞ. ഇതൊന്നും നിങ്ങൾ പോയി ശാഖായോഗങ്ങളൊന്നും ക്ലാസ് എടുക്കരുത്. അവര് നിങ്ങൾക്ക്, നിങ്ങൾ ശങ്കരായരെ കുറിച്ച് പറയാനാണ് അവിടെ വന്നത്. നമ്മുടെ ഗുരുവിനെ കുറിച്ച് എന്തെങ്കിലും പറയും എന്നാവശ്യപ്പെടും അല്ലേ? അതുകൊണ്ട് അതൊന്നും അവിടെ പറയരുത്. ഇവിടെ ഇതിനകത്ത് പറയാം. ഇതിനകത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് സമാനം പറയും. എന്തുകൊണ്ടാണ്? ഗുരു പറഞ്ഞിരിക്കുന്ന എല്ലാ മതങ്ങളും പഠിക്കണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ശങ്കരാചാര്യരുടെ മതവും പഠിച്ചു. ദോഷമൊന്നുമില്ല. പുറത്തു പോയാൽ അത് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് എന്താണ്? ഗുരുവിന്റെ മതം മാത്രം പറയില്ല. കാരണം ഗുരു ഞങ്ങളുടെ ജാതിയാണ്. അതാ കാരണം, വേറെ കാര്യമൊന്നും. അങ്ങനെയാണ് സമൂഹം ചിന്തിക്കുന്നത്. ശിഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്നു. ജ്ഞാനത്തിന് പരമ്പരയുണ്ട്, തീർച്ചയായിട്ടും. അറിവിന് പരമ്പര എന്ന് പറയുന്ന എന്ന് പറയുന്നത് അത് മനുഷ്യ ചരിത്രത്തിന്റെ പരമ്പരയാണ്. മനുഷ്യൻ എന്നു മുതൽ ചിന്തിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ആണ് അറിവിന്റെ പരമ്പര എന്ന് പറയുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് വെറും ഹൈഡ്രജനും ഓക്സിജനും കത്തുന്ന ഒരു സാധനമാണ്. അതിന്റെ അകത്ത് ചില മൂലകങ്ങളുമുണ്ട്. അതിനാർക്കും ഉപദേശിക്കാനും പറ്റില്ല, അതാർക്കും ഉപദേശിക്കുകയില്ല. അങ്ങനെയാ സൂര്യനെന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന ഒരു വാതക പിണ്ഡമാണ്. ഹൈഡ്രജനും ഹീലിയവും ആണ് പ്രധാനമായിട്ടും കത്തുന്നത്. അത് കത്തിക്കത്തി ഓരോ തവണ അത് നശിച്ചും പോകും. അത് ഒരിക്കലും ഉണ്ടായതാണ്. അതാർക്കും ഒന്നും ഉപദേശിക്കുന്നു ഒന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞ എന്താണ്? പറയുന്നത് ഈ പറയുന്ന പോലെ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. ഭഗവാൻ എന്ന് പറയുന്ന ഒരു നാട്ടുകാരൻ തന്നെ, പഴയ ഒരു നാട്ടുകാരൻ എന്ന് പറയുന്ന പോലെയുള്ളൂ. മനുഷ്യര് കഥകൾ ഉണ്ടാക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഞാൻ ഇന്നേരത്തെ പറഞ്ഞാൽ അവർക്ക് പല ഭാവനകളും ഉണ്ടാകും. ഒരു സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ സങ്കല്പിക്കുന്നു. ആ ഗുരുവാണ് ഉപദേശിച്ചത്. അത് സങ്കല്പത്തിലുള്ള ഒരു ഗുരുവാണ്. സൂര്യൻ ആർക്ക് ഉപദേശിച്ചെന്ന പറഞ്ഞത്? മനുവിന്. ഇതേതായി മനു മനു എന്ന് പറയുന്നത് മനുസ്മൃതി എഴുതിയ മനുവാണെങ്കിൽ ഈ സൂര്യൻ ഉപദേശിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ആണ് മനു പറഞ്ഞെങ്കിൽ ആ പറഞ്ഞിട്ട് ഒരു ദുരുദ്ദേശമുണ്ട്. എന്താണ് എന്താണ് മനു പറഞ്ഞിട്ടുള്ളതെല്ലാം സ്വീകരിക്കണമെന്നാണ്. മനു പറഞ്ഞിട്ടുള്ള അസംബന്ധങ്ങളെല്ലാം ഇപ്പൊ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പിൽ മനു പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കണം? മനുവിന് മുമ്പിൽ ഒരാളുണ്ടായിരുന്നു, മനുവിനേക്കാളും കൂടിയാണ്, സൂര്യ ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞതാണ് മനു പറഞ്ഞത്. മനു പറഞ്ഞിരിക്കുന്നൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെല്ലാം അസംബന്ധങ്ങളാണ് മനു എഴുതി വെച്ചിരിക്കുന്നത്? അപ്പോൾ അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? സൂര്യൻ എന്ന് പറഞ്ഞു. പിന്നെ അത് വരുന്നത് രാജാക്കന്മാരിലേക്കാണ്. രാജവംശത്തിലെ ഒരു പൂർവികനാണ്. അപ്പോ മനുവിന്റെ നിയമങ്ങളാണ് രാജാക്കന്മാർ നടപ്പിലാക്കിയിരുന്നത്. ഇന്നത്തെ ഗവൺമെന്റ് ഭരണഘടന നടപ്പിലാക്കുന്ന പോലെ പഴയകാലത്ത് മനുവിന്റെ സാമൂഹ്യ അനീതിയാണ് ആര് നടപ്പിലാക്കിയിരുന്നത്? രാജാക്കന്മാർ. ഇപ്പൊ രാജാക്കന്മാർ ചെയ്യുന്നതിനൊക്കെ എന്ത് വേണം? പ്രാമാണികത വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഭാവനയിൽ സൃഷ്ടിച്ച് ഇവരുടെ സാമൂഹ്യ അസമത്വങ്ങളും അനീതികളും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥകൾ ഉണ്ടാകുന്നത്. ഇത് തിരിച്ചറിയാനുള്ള എന്ത് വേണം? തലയ്ക്കകത്ത് മസാല വേണം. ഇത് തിരിച്ചറിയാൻ. അപ്പൊ ഇങ്ങനെ ഒരു ആധികാരികത കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൂര്യ ഭഗവാനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? മനുവിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇക്ഷ്വാകുവിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പിന്നെ വന്നു നിന്ന് പറയുന്നതോ അതിലൊക്കെ കൂടിയൊരു ഭഗവാൻ ഈ ഭഗവാനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു ആൾക്കാരെ പറ്റിക്കുന്ന പഴയ പാരമ്പര്യം അധികം അതിനകത്തുനിന്ന് യാതൊരു കാര്യവുമില്ല. ഇതേതൊരു മനുഷ്യ എഴുതി വെച്ചാണ്, അയാൾ എഴുതി വെച്ച കാര്യങ്ങൾക്ക് പ്രാമാണികത കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു പരമ്പരയെ അയാളുടെ ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് ശരിയായ അറിവിനെ സംബന്ധിച്ചാണെങ്കിൽ ഓക്കെ, വിരോധമൊന്നുമില്ല. പക്ഷെ മനു രാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ അത് ഇതിനെ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യങ്ങളല്ല, അത് സാമൂഹ്യ നീതി അനീതി പോലുള്ള കാര്യങ്ങളിലൊക്കെ വരും. അതൊക്കെ വളരെ അപകടകരമായ അടിച്ചേൽപ്പിക്കലുകളാണത്. അല്ല, ഇനി ഒരു ആത്മീയമായ ഒരു ആശയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പറഞ്ഞ മുമ്പ് പറഞ്ഞ ഒരാൾ കാണും, അതിനു മുമ്പ് പറഞ്ഞ ഒരാൾ കാണും. അപ്പൊ ആ പരമ്പര എന്ന് പറയുന്നത് നമുക്കൊരു രണ്ടോ മൂന്നോ തലമുറയ്ക്ക് അപ്പുറമൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, പ്രത്യേകിച്ചും പഴയ കാലം. അത് പ്രയാസമാണ്, കാരണം അതൊന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു സ്വഭാവമേ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ രേഖപ്പെടുത്തിയതെല്ലാം കഥകളാണ്, ചരിത്ര യാഥാർത്ഥ്യങ്ങളല്ല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ കഥകളെ കഥകളായിട്ട് കാണും. അപ്പോ ഇങ്ങനെ ഗുരുപരമ്പരയിൽ പല അറിവുകളും പണ്ട് വന്നിരുന്നു, ആധ്യാത്മികമായ അറിവുകൾ, അത് ശരിയാണ്. പക്ഷെ ഗുരുപരമ്പര വന്നെങ്കിലും അതിന് തന്നെ കാലാകാലങ്ങളും മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടേയിരുന്നു, ഓരോരുത്തരും അതിനെല്ലാം ഭേദഗതികൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഇവിടെ പറയുന്നതൊക്കെ എന്ത് താല്പര്യത്തിലാണെന്ന് മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ മനുവിനെയും ഇക്ഷ്വാകുവിനെയും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ അപകടമാണ്. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരു ബാധ്യത വരും. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് അംഗീകരിച്ചോണം. ഇതാര് പറഞ്ഞാണ്? ഭഗവാൻ പറഞ്ഞാണ്. അതിപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലേ, ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ വിളിച്ച് കയറ്റിയപ്പോ ഒരു വലിയ മത നേതാവ് പറഞ്ഞു പാടില്ല, എന്താ ആ മനുഷ്യൻ പറയാൻ കാരണം? അവരുടെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചുകൊണ്ട് ആ മനുഷ്യൻ കൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് അവരുടെ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ്. ഇനി പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് അയാൾ എന്തിനത് സ്വീകരിക്കണം? പ്രവാചകനോട് ദൈവം നേരിട്ട് സംസാരിച്ചാണ്. അപ്പൊ ദൈവം ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? പെൺകുട്ടിയെ സ്റ്റേജ് കേട്ടിരുന്നു. ഈ മനുഷ്യനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂ? ഈ മനുഷ്യന് കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അയാൾ പ്രവാചകനിലും ദൈവത്തിലും വിശ്വസിക്കുന്നു. അപ്പൊ ആ മനുഷ്യനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അയാളുടെ വിശ്വാസമാണ്. വിശ്വസിച്ച മനുഷ്യൻ അങ്ങനെയായിപ്പോകും. ഇത് ആ മതത്തിലല്ല, എല്ലാ മതങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ കുഴപ്പമുണ്ട്. ഒന്നിന് മാത്രമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? സൂര്യൻ മനുവിനോട് പറഞ്ഞു, മനു മറ്റവന്റെ അടുത്ത് പറഞ്ഞു, അവൻ മറ്റവന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ഈ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ഈ ട്രഡീഷനെ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലെങ്കിൽ വേറൊരു തരത്തിൽ ഇതുപോലുള്ള ആശയങ്ങൾ ചുമന്നുകൊണ്ട് നടക്കും. ഒരു മതത്തിനെ നിരൂപണം ചെയ്ത് അത് ശരിയല്ലെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും. എല്ലാ മതങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. മതമെന്ന് പറയുന്ന ഒരു വളരെ പഴഞ്ചൻ സാധനം, അതിന്റെ 90% കാലഹരണപ്പെട്ട സാധനങ്ങളാണ്. പരിഷ്കരിക്കാൻ തന്നെ കഴിയാത്ത സാധനങ്ങളാണ്. അതവര് വീണ്ടും വീണ്ടും അതിന്റെ ആൾക്കാർ പറയണം, മതം ഞങ്ങളെ അതാ പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് അതനുസരിച്ച് പറ്റും എന്ന് അവർ പറയുന്ന ഇവിടെ നിന്നുകൊണ്ടാണ്. വിവേകത്തിൽ നിന്നുകൊണ്ടല്ല, അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ്. ഇതിലൊക്കെ വിശ്വസിച്ചാൽ ഇതൊക്കെ പറയേണ്ടി വരും. ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരും. അപ്പോ ഭൂരിപക്ഷം മനുഷ്യരും എന്താണ്? ഇങ്ങനെ വിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അപ്പോ അവരെ നമുക്ക് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? അങ്ങൂർ പറഞ്ഞത് ഒരു മതവും പൊരുതാൽ ഉടങ്ങുകയില്ല. ഈ മതമെല്ലാം നിൽക്കുന്ന വിശ്വാസത്തിലാണ്. വിശ്വാസത്തെ നിങ്ങൾക്ക് അടിച്ച് ഇല്ലാതാക്കി കളയാൻ പറ്റത്തില്ല. വിശ്വസിക്കുക അത് വിവേകം കൊണ്ട് മാത്രം ഇല്ലാതാകുന്നതാണ്. വിവേകം തിരിച്ചറിവുണ്ടാകും. ആദ്യം ഉണ്ടാകേണ്ട തിരിച്ചറിവ് ഇതാണ്. എന്താണ് ഇത്? അല്ലാഹു പറഞ്ഞതുമല്ല, യഹോവ പറഞ്ഞതുമല്ല, സൂര്യഭഗവാൻ പറഞ്ഞതുമല്ല, പിന്നെ ആര് പറഞ്ഞതാ? ഇതൊക്കെ മനുഷ്യർ പറഞ്ഞു. ഈ തിരിച്ചറിവ് ഉണ്ടായ തന്നെ വലിയൊരു മാറ്റം വരും. അങ്ങനെ ഒരു ബോധം മനുഷ്യനുണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്ന തത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അപരാമായ സ്ഥൂലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്ന് പറയുകയും ആ അപരാമായ തന്നെ സ്വയം സങ്കല്പ രൂപത്തിലാണെന്ന് പറയുകയും ആ ഉള്ളിലിരിക്കുന്ന സങ്കല്പം തന്നെയാണ് ബാഹ്യമായ സ്ഥൂല പ്രപഞ്ചമായിരിക്കുക എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. അതായത് ഇപ്പൊ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റും. ഒരാൾ പറയുന്നത് സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു, ഞാനിപ്പോ സങ്കല്പിക്കുകയാണ് ഇവിടെ ഒരു മാമ്പഴം വരട്ടെ എന്ന്. ഒരു അങ്ങനെ സങ്കല്പം കൊണ്ട് ആർക്കും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. കാരണം സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? തികച്ചും അമൂർത്തമായ ഒന്നാണ്. അതുകൊണ്ട് മൂർത്തമായ ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് നമ്മുടെ സങ്കല്പം കൊണ്ട് ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. സങ്കല്പം മാത്രം പരമാശിര എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് തള്ളിയതാണ്. അപ്പൊ ഇതെല്ലാം അവിടെ പറഞ്ഞതാണ്. ഇനിയും വ്യാഖ്യാനിക്കണം. ഇവിടെ ഈ പറയുമ്പോഴേ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഇവിടെ ഈശ്വരൻ ജീവൻ എന്നുള്ള ഭേദത്തെ കണക്കിലെടുത്തല്ല പറയും. ഓരോ സന്ദർഭത്തിനും നമ്മൾ പറയുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഈ പറയുന്നതൊക്കെ? ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആനമുട്ട പുഴുങ്ങിത്തരയല്ല, അങ്ങനെ നിങ്ങൾ ധരിച്ചോളൂ. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിന്റെ ഒക്കെ വ്യാഖ്യാനമാണ്. അത് വ്യാഖ്യാനങ്ങളായി മനസ്സിലാക്കണം. അതിനൊക്കെ അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്? നമുക്ക് പൂർവക്ഷം ഉണ്ടെങ്കിൽ ആകാം. ആദ്യം എന്ത് ചെയ്യണം? ഇതെങ്ങനെയാണെന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ സങ്കല്പം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്? അതിന് ഞാൻ തുടങ്ങിയതാണ്. എന്താണ്? ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു മാമ്പഴം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. സങ്കല്പം കൊണ്ട് അങ്ങനെ ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റില്ല. ഞാൻ സങ്കല്പിച്ച ഒരു സാധനം കൂടെ ഉണ്ടാകും. അതാണ് പറഞ്ഞത്, എനിക്കൊരുപാട് ഭാവനകളും സങ്കല്പങ്ങളും എല്ലാം ഉണ്ടായി, അതൊക്കെ എന്ത് ചെയ്യുന്നു? വിലയിച്ചു പോകുന്നു. എന്നാൽ ഇവിടെ പ്രപഞ്ചം എന്ന് പറയുന്നതിന് സങ്കല്പം എന്ന് പറയും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായി? അത് എവിടത്തെ സങ്കല്പം? ചിതാത്മാവിന്റെ സങ്കല്പം എന്ന് പറയുന്നു. ആ ചിതാത്മാവിന്റെ സങ്കല്പം എന്ന് പറയുന്നിടത്ത് ചിതാത്മാവ് സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയും. അതാണ് നേരത്തെ സ്വാമി ചോദിച്ച സങ്കല്പം മാത്രമല്ല പരമേശ്വര. അത് ഞാൻ ഒന്നുകൂടി ഡയലൂട്ട് ചെയ്തതാണ് ഇപ്പൊ. എന്താണ് ചിതാത്മാവ് സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ചിതാത്മാവിന്റെ സങ്കല്പം തന്നെയാണെന്ത്? ബാഹ്യമായ സ്ഥൂല പ്രപഞ്ചം എന്ന് പറഞ്ഞു മനസ്സിലായോ? അത് വിശദീകരിക്കാനാണ് അതൊന്നും പുറകും തിങ്ങും എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ കളയും. എന്നുവെച്ചാൽ അവിടെ സങ്കല്പത്തിനെയും ബാഹ്യപ്രപഞ്ചത്തെയും നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. സങ്കല്പം തന്നെയാണെന്ത്? ബാഹ്യമായ പ്രപഞ്ചം. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രീതിയിൽ പറഞ്ഞു, ഇന്ന് വേറെ രീതിയിൽ പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം ഇന്ന് പറയുന്നത് മറ്റൊരു വ്യാഖ്യാനം എന്ന് എന്റെ സ്വന്തം വ്യാഖ്യാനമാണ്. ഇതൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള വ്യാഖ്യാനമാണ്. അതിന് ഗുരു എന്താണ് ഒരു നക്ഷല് എന്നതുപോലെ ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഞാനത് വീണ്ടും വ്യാഖ്യാനിക്കും. അത് മറ്റൊരു മറ്റൊന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് തത്വചിന്തകന്മാര് മെറ്റാ നരേറ്റീവ് എന്ന് പറയുന്നത്. അവര് ഈ സൃഷ്ടി ഇതെങ്ങനെ സംഭവിക്കുന്നു, എന്റെ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഈ സമ്പൂർണമായ ഈ പ്രപഞ്ചം ഇതെങ്ങനെ സംഭവിക്കുന്നു, നമ്മുടെ തത്വചിന്തയിൽ അതിനെങ്ങനെ വിശദീകരിക്കുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ് അധ്യാത്മ സ്ഥൂല സങ്കല്പനാമയി എന്ന് പറയുന്നത്? എന്തിനാ പറയുന്നത്? അപരാമായി അതിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് തോന്നുന്ന എന്താണ്? ഈ അപരാമായ വേറെ, സൃഷ്ടി വേറെ, അങ്ങനെ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞു. ഈ മായ തന്നെയാണ് എന്ത്? സങ്കല്പം തന്നെയാണ് സൃഷ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, എനിക്ക് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പൊ മനസ്സിലായോ? എനിക്ക് സങ്കല്പം കൊണ്ടൊന്നിനെ സൃഷ്ടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? സങ്കല്പം തന്നെയാണ് സൃഷ്ടി. നിങ്ങൾക്ക് സങ്കല്പത്തെയും സൃഷ്ടിയും വേർതിരിക്കാൻ പറ്റില്ല. അതിന് സാറിന് പറയുന്ന ഒരു യുക്തിയാണ്, നിങ്ങൾക്ക് മണ്ണിൽ നിന്ന് കുടത്തെ ഏത് കുലാലൻ എന്ന് വെച്ചാൽ കുട ഉണ്ടാക്കിയാൾ വിചാരിച്ചാലും മണ്ണിൽ നിന്ന് കുടത്തെ വേർതിരിച്ചെടുത്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അതിന് സാറിന് ഒരു കഥ പറയും. എന്താണോ, ഒരു പഴയകാലത്ത് ഈ പിശുക്കനായ ഒരു ആള് ഒരു ആശാരിയെ വിളിച്ച് ഒരു മൺവട്ടിയുടെ കൈക്ക് ഒരു തുളയിട്ട് തുളയിട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ കൂലി? 2 രൂപ. ഒരു തുളയ്ക്ക് 2 രൂപ. അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ തുള നീ എടുത്തോ, എന്റെ കൈ ഇനി തിരിച്ചു തോ. നടക്കോ? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തുള തിരിച്ചെടുത്തിട്ട് കൈ തിരിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെയാണ് എന്താണ് സങ്കല്പത്തിൽ നിന്ന് ഈ സ്ഥൂല പ്രപഞ്ചത്തെ വേർതിരിക്കാൻ പറ്റും എന്ന് പറയുന്നത്. അത് സങ്കല്പം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് സങ്കല്പം കൊണ്ടൊന്നിനെ സൃഷ്ടിക്കാൻ വയ്യാത്ത. നമ്മൾ ആഗ്രഹിക്കണം, എന്റെ സങ്കല്പം കൊണ്ട് ഒന്നിനെ സൃഷ്ടിക്കണം എന്ന് വിചാരിച്ച് സങ്കല്പിച്ച സൃഷ്ടി ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ സങ്കല്പം കൊണ്ട് സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സങ്കല്പവും സൃഷ്ടിയും വേറെ ആയിരിക്കും. എന്നാലേ നമുക്ക് സങ്കല്പിച്ചിട്ടൊരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സങ്കല്പിക്കുന്നു, അതിന്റെ ഫലമായൊരു സൃഷ്ടി ഉണ്ടാകുന്നു, അങ്ങനെയല്ല. സങ്കല്പം തന്നെയാണെന്ത് സൃഷ്ടി എന്ന് പറയുന്നത്. ഏത് ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്? സ്ഥൂല പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? സങ്കല്പം തന്നെയാണ്. ഇതാണ് അദ്വൈതിയുടെ ഈ സ്ഥൂല പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം തന്നെ കണക്കാക്കാവും. മനസ്സിലായോ? ഇത് ഒരു വ്യാഖ്യാനം. ഇതുപോലെ അദ്വൈതികൾക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊക്കെ പല പല വ്യാഖ്യാനങ്ങളാണെന്ന് മനസ്സിലാക്കണം. ആദ്യം ഈ അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊഴുക്കട്ട പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ഒരു സാധനമല്ല, അങ്ങനെ ധരിച്ചിട്ടാണ് ആൾക്കാരിട്ട് വ്യാഖ്യാനിക്കുന്നത്, അല്ല ഒന്നാണ്. അങ്ങനെ കൊഴുക്കട്ട പോലെയുള്ള ഒരു സാധനമല്ല അദ്വൈതം എന്ന് പറയുന്ന ആശയം. പിന്നെ അദ്വൈതം എന്ന് പറയുന്ന ഏതുപോലെയാണ്? കളിയുടക്കി കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് അറിയത്തില്ല. അറിയാം എന്താണ്? എത്ര കാണും? ചെറിയ സാധനം, പഠിച്ചപ്പെടാത്ത. അതുപോലെ ഒരുപാടെണ്ണമാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. ഒരുപാട് പ്രക്രിയകളാണ്, ഒരുപാട് വിചാരങ്ങളാണ് ഒരേ വിഷയത്തെ സംബന്ധിച്ചുള്ളത്. അതിങ്ങനെ കൊഴുക്കട്ട പോലെ ഉരുട്ടി നമ്മളെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വിഴുങ്ങാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അദ്വൈതത്തെ അതിൽ പല കാഴ്ചപ്പാടുകളാണ്, ഒന്നല്ല, പല പല. അതിനാണ് പ്രക്രിയ എന്ന് പറയുന്നത്, പല പല രീതി ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്, പല പല പല കാഴ്ചപ്പാടുകളാണ്, പ്രക്രിയകളാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞത്. ഇതുപോലെ പലതും പറയും, ഒരു രീതി അത് വ്യാഖ്യാനിച്ചു പോകുന്നു, ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഇതിനെയൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ ചിലർക്ക് അത് ഫിറ്റ് ആവത്തില്ല, അപ്പോൾ അത് വേറെ രീതി വ്യാഖ്യാനിക്കുന്നു, പിന്നെ വേറെ രീതി വ്യാഖ്യാനിക്കുന്നു. അടിസ്ഥാനപരമായി ചില തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്, പക്ഷെ എന്നാലും വിശദീകരണം എന്ന് പറയുമ്പം പല പല രീതിയിലാണ്. അതിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞിട്ട് അധ്യാരോപവാദം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അതിന്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്, അത് ഏക മുഖമുള്ള ഒന്നല്ല, ബഹുമുഖമുള്ള ഒന്നാണ്. ഇത് പലരും അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്നത് എന്തോ ഒരു സാധനമായിട്ടാണ് അദ്വൈതം. അത് ഒന്നല്ല, ഒന്നായിരിക്കാൻ പറ്റത്തില്ല അദ്വൈതത്തിന്. അദ്വൈതം എന്ന് പറയുന്നത് ചിന്താഗതി ആശയം, അതിന് അത് ബഹുമുഖമാണ്. ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്വൈതത്തിൽ നിരവധി നിരവധി കാഴ്ചപ്പാടുകളാണ്. എങ്കിലും ഒരു കാഴ്ചപ്പാടിൽ എല്ലാത്തിനും കൂടെ ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ വഠിത്തമായിരിക്കും. അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് അതിനെ ശ്രമിക്കുന്നത്. അദ്വൈതം എന്ന പേര് കേട്ട് ഭ്രമിച്ചിട്ടാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കൂടെ ഒന്നും തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ വരുന്നു. പക്ഷെ അദ്വൈത വ്യാഖ്യാനങ്ങൾ അങ്ങനെയല്ല. അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ തത്വത്തിന്റെ വിശദീകരണങ്ങൾ എന്ന് പറയുന്നത് നാനാരൂപത്തിലാണ്. അതാണ് ഒന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ എന്ത് പറയുന്നു, മായ എന്ന് പറയുന്ന ഒരു കാര്യത്തെ എടുത്ത് മായ, വിദ്യ, അവിദ്യ, പര, അപര, പ്രധാനം, പ്രകൃതി, ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഒന്നിനെ തന്നെ നാനാരൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ഈ ഓരോ വ്യാഖ്യാനവും ഈ പ്രപഞ്ചത്തെ കുറിച്ച് അല്ലെങ്കിൽ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഓരോ വ്യാഖ്യാനങ്ങളാണ് ഈ ഓരോന്നും. ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കണം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം എന്ന് പറയുകയാണ്. ഇതൊരു പഴയ രീതി, പഴയൊരു ശൈലിയാണ്. ഓരോരുത്തരും സ്വതന്ത്രരാണ്, അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അദ്വൈതത്തിൽ തന്നെ അവരവർക്ക് ചിന്താ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അങ്ങനെ ഗുരുവും ഗുരുവിന്റേതായ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പാരമ്പര്യം ഏതെന്ന് ചോദിച്ചില്ല, പാരമ്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ മാറാത്ത ഒരു അറിവല്ല, മാറുന്ന അറിവ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് അദ്വൈതത്തെ വിശദീകരിക്കാനും മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും.